മൂന്ന് പാദം, മൂന്ന് അധികരണം, പത്തൊമ്പത് സൂത്രം, പത്തൊൻപത് യാവത് അധികാരം അവസ്ഥിതിർ ആധികാരികാണ്. യഥി ഉപയുക്തെ സകത് പ്രവൃത്തെ കർമ്മണി കർമാന്തരം ദേഹാന്തരാരംഭകം എരാ ദേഹാന്തരാരംഭ കാരണം അവർ ഭവേ തദോ അന്യതപി അദഗ്ധബീജം കർമാന്തരം തദ്വേവ പ്രസജ്ജേത്വേതി ബ്രഹ്മവിദ്യായാഃ പാക്ഷികം മോക്ഷഹേതുത്വം അഹേതുത്വം ആശങ്കേത ഉന്നതയും ആശങ്കയുക്ത ജ്ഞാന കർമ്മ ബീജദാഹസ്യ ശ്രുതി സ്മൃതി പ്രസിദ്ധത്വ തഥായി ശ്രുതി വിദ്യതേ ഹൃദയ ഗ്രന്ഥിന്റെ സർവശ്യ ക്ഷീന്റെ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാ വരെ ഇതി സ്മൃതി ലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ ഇതി ചൈവമാദ്യ സ്മൃതിരപി യഥേതാംസി സംയുദ്ധോമിനൽ ഭസ്മസാത് ഗുരുദേ അർജുന ഞാനാഗ്നി സർവകർമാണിയും ഭസ്മസാത് ഗുരുദേ തത് വിജാഹനി അഗ്നിപദഗ്ധാനി നിരോഹന്തി യഥാ പുനഃ ജ്ഞാനദഗ്ധൈസ്തഥാ പ്രേശേർനാത്മാ സമ്പദ്യതേ പുനഃ ഇതി ചൈവ മദ്യാഹ. ഇവിടെ അധികാര പുരുഷന്മാർക്ക് തത്വജ്ഞാനം ഉണ്ടെങ്കിലും ഈശ്വര നിയോഗം കൊണ്ട് വേറെ ശരീരവും ആകാം എന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളത് എന്താണ്? തത്വജ്ഞാനം കർമ്മങ്ങളെല്ലാം അതുകൊണ്ട് നശിക്കുന്നു, പിന്നെ മരണത്തോടുകൂടി പിന്നെ ശരീരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ശരീരം ഉണ്ടാകുന്നില്ല? ശരീരം ഉണ്ടാവണമെങ്കിൽ ശരീരത്തിന് കാരണമായ കർമ്മം വേണം. ശരീരത്തിന് കാരണമായ കർമ്മമില്ലാതെ ശരീരം ഉണ്ടാകത്തില്ല. ഏതൊരു ശരീരത്തിലാണോ തത്വബോധം ഉണ്ടായത് ആ ശരീരം പ്രാരബ്ധ കർമ്മഫലമാണ്. അപ്പൊ അത് പിന്നെ ഉള്ളതും ഇല്ലാത്തത് സമൂഹമാണ്. ഞാനാഗ്നിയുണ്ട്, അതും ദഹിച്ചു കഴിഞ്ഞു. അത് പിന്നെ കർമ്മം ഉണ്ടാക്കുന്നതിന് കാരണമല്ല, അത് ബന്ധനത്തിന് കാരണമല്ല. അപ്പൊ ശരീരമാണെങ്കിലും അതിനെ ശരീരമായി ഗണിക്കുന്നില്ല. പിന്നെ അതിൽ നിന്ന് ഇനി ഒരു കർമ്മം ഉണ്ടായി മറ്റൊരു ശരീരം, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ അവിടെ ഒരു ശരീരം ഉണ്ട് എന്ന് പറയുന്നതും തത്വജ്ഞാനത്തെ സംബന്ധിച്ച് തത്വജ്ഞാനത്തിൽ അത് വാസ്തവ ശരീരമല്ല. ശരീരം നിലനിൽക്കുന്നത് തത്വത്തെ അറിയാത്തവനെ സംബന്ധിച്ചാണ്. ആർക്കാണ് ദേഹാത്മബുദ്ധി ഉള്ളത്? ആ ദേഹാത്മബുദ്ധിക്കാണ് ശരീരം നിലനിൽക്കുന്നത്. ഇവിടെ അങ്ങനൊരു ദേഹാത്മബുദ്ധിയില്ല. താൻ ദേഹമല്ല, തന്റെ തത്വം എന്താണെന്ന് ഒരാളെ ഗ്രഹിച്ചു. പിന്നെ എങ്ങനെ ശരീരം? ശരീര അഭിമാനമല്ലാതെ ഒരിടത്തും പറഞ്ഞിട്ടുണ്ട്. ശരീര അഭിമാനം അല്ലാതെ ആത്മാവിന് ശരീര സംബന്ധമില്ല. കേവലം അഭിമാനത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ അഭിമാനം എന്ന് വെച്ചാൽ പിന്നെ ശരീര സംബന്ധമില്ല. പക്ഷെ അപ്പൊ പിന്നെ അവിടെയാണ് അധികാര പുരുഷന്മാരെ ചോദ്യം വരുന്നത്. അങ്ങനെ അഭിമാനമില്ല ശരി, പക്ഷെ ഇവിടെ അധികാര പുരുഷന്മാർക്ക് വീണ്ടും വീണ്ടും ജന്മങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ശരീരം ആവർത്തിക്കുന്നുണ്ടല്ലോ. പറയുന്നു അത് എങ്ങനെയാണോ ഒരു ജ്ഞാനി തത്വജ്ഞാനി സാധാരണ പ്രാരബ്ധകർമ്മം ശരീരനാശം വരെ പ്രാരബ്ധനാശം വരെ പ്രാരബ്ധ കർമ്മഫലമായ ശരീരം നിൽക്കുന്നു. അതുപോലെ ഒരു ശരീരത്തിന് പോലെ അവിടെ പല ശരീരമൊന്നേ ഉള്ളതേ ഉള്ളൂ. അതും പ്രാരബ്ധ കർമ്മം തന്നെ. ഇവിടെ തത്വജ്ഞാനിയുടെ വർത്തമാന ശരീരം പ്രാരബ്ധ കർമ്മക്ഷയം കൊണ്ട് നശിക്കുന്നുണ്ടെങ്കിൽ അധികാര പുരുഷന്മാരുടെ പല ശരീരങ്ങളും അതുപോലെ നശിക്കും. അത് ഈശ്വര നിയോഗം കൊണ്ട് സംഭവിക്കുന്നതാണ്. വ്യത്യാസമുണ്ട്. ഈശ്വര നിയോഗം എന്ന് വെച്ചാൽ ഈശ്വര നിശ്ച ഈശ്വര നിയമം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതും എവിടെയും നിയമം അനുസരിച്ച് സംഭവിക്കുന്നതിനും തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. അത് ഈശ്വരൻ തന്നെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള അധികാര പുരുഷന്മാരുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ തീരുന്നില്ല പല ശരീരം. അത് ഈശ്വരന്റെ തന്നെ വ്യവസ്ഥയാണ്. അതാണ് ഈശ്വര നിയോഗം എന്ന് പറയുന്നത്. അപ്പം അത് എത്ര ശരീരമായാലും ശരി അത് പ്രാരബ്ധമാണ്. അതുകൊണ്ട് പുരാണപ്രസിദ്ധരായിരിക്കുന്ന ഈശ്വര പുരുഷന്മാരുടെ അധികാര പുരുഷന്മാരുടെ പല ശരീരങ്ങൾ അതിനെ പ്രാരബ്ധ ശരീരങ്ങളായി എടുക്കും. മറിച്ച് തത്വജ്ഞാനം ഉണ്ടായി ആ തത്വജ്ഞാനം ഉണ്ടായ ജന്മത്തിൽ അവർ കർമ്മങ്ങൾ ചെയ്തു അതിൻ്റെ ഫലമായി പുതിയ ശരീരം സമ്പാദിച്ചതല്ല. അതാണ് ഇവിടെ പറയുന്നത്. പുതിയ ശരീരം അവർ സമ്പാദിക്കുന്നില്ല. ഒരു തത്വജ്ഞാനിക്ക് പ്രാരബ്ധം കൊണ്ട് ഒരു ശരീരം, അധികാര പുരുഷന്മാർക്ക് പല ശരീരം. ഇതൊക്കെ എങ്ങനെ തീരുമാനിച്ചു? എല്ലാം ശാസ്ത്രപ്രമാണം. അതല്ലാതെ സ്വീകരിക്കുന്നതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട്. അതായത് ജന്മത്തിന് മുമ്പുള്ള കാര്യങ്ങൾ, മരണശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും? ഇത് ശാസ്ത്രപ്രമാണം, ശ്രുതി പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഭാഷ്യക്കാരൻ്റെ നിലപാട്. അത് താൻ അനുമാനിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ സിദ്ധികൾ കൊണ്ട് പറയുന്നതോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പറയാം, ശ്രുതി ഭേദമെന്ന് പറയുന്ന ആരെങ്കിലും സിദ്ധി കൊണ്ട് പറയുന്നതാണല്ല, അത് ഈശ്വരപ്രവർത്തമാണ്. ആരുടെയും പ്രത്യേകിച്ച് സിദ്ധി കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല. ഇന്നടത്തൊരു സിദ്ധനുണ്ട്, ആള് പറയുന്നു പൂർവ്വജന്മം ഭാവിജന്മം യോഗശാസ്ത്രത്തിനും മറ്റും പറയുന്നുണ്ട്. അതെല്ലാം അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ പ്രമാണമായി സ്വീകരിക്കുന്ന ഇക്കാര്യത്തെ ശ്രുതിയാണ്. ശ്രുതി പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടുണ്ട്. പിന്നെ ശ്രുതിക്ക് അനുകൂലിക്കുന്ന സ്മൃതികളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കും. ശ്രുതിയിൽ വീണ്ടും ജന്മത്തെ കുറിച്ച് ഉദാഹരണമുണ്ടോ? വീണ്ടും ജന്മത്തെ കുറിച്ച് ശ്രുതിയിൽ ഉദാഹരണമുണ്ടോ? നേരത്തെ കുറെയൊക്കെ കാണിച്ചല്ലോ. ശ്രുതിയും സ്മൃതിയല്ലേ? ശ്രുതിയും ശ്രുതി അനുകൂലിക്കുന്ന സ്മൃതികളും രണ്ടും കാണിച്ചു. ശ്രുതി നേരത്തെ കാണിച്ചല്ലോ. ഏത് ശ്രുതിയാ പറഞ്ഞു? വാമദേവന്റെ ഉദാഹരണം പറഞ്ഞു. വാമദേവൻ ഗർഭത്തിലിരിക്കുക തന്നെ ജ്ഞാനിയാണ്. അപ്പൊ ഞാനി തന്നെ ഗർഭത്തിൽ ശിശുവായി വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളുണ്ട്. അതിനൊന്നുകൂടെ വിശദീകരിച്ചാണ് അപാന്തര തമസിന്റെയും മറ്റും ദഹന സ്മൃതി പറഞ്ഞത്. അപ്പോൾ അത് അതിനോട് ചേർന്ന് വരുന്നു. അതായത് ശ്രുതി പറഞ്ഞ വാമദേവന്റെയും മറ്റും ഇതുമായിട്ടും ചേർന്ന് വരുന്നുണ്ട്. ഇതല്ലാതെ ഇനി ശ്രുതി പറഞ്ഞ കാര്യം ഏതെങ്കിലും സിദ്ധം പറയണം, അത് ശരിയാണെന്ന് പറഞ്ഞാൽ ശരി അംഗീകരിക്കാം. പക്ഷെ സിദ്ധം പറഞ്ഞതുകൊണ്ട് പ്രമാണമാകത്തില്ല. ശ്രുതി പറഞ്ഞതുകൊണ്ട് അതിനെ പ്രമാണമായി സ്വീകരിക്കുന്നു. സ്മൃതിയെ സ്വീകരിക്കുന്നതും ശ്രുതിയെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ട് മാത്രം. അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. അതുകൊണ്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും പൂർവ്വജന്മത്തിൻ്റെ ബോധം വന്നോ ഓർമ്മ വന്നോ, അതുകൊണ്ട് പൂർവ്വജന്മമുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഭാവി ജന്മത്തെ കാണുന്നു അതുകൊണ്ട് ഭാവി ജന്മമുണ്ട്, അതൊക്കെ നമുക്ക് ലോകവ്യവഹാരത്തിൽ പറയാം. സിദ്ധന്മാരങ്ങനെ പറയുന്നു. ഭാഷകാരൻ അതുകൊണ്ട് അംഗീകരിക്കത്തില്ല. പിന്നെ ശ്രുതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കും. ശ്രുതി പറഞ്ഞത് ഇവരും പറയുന്നു. അതീ കവിഞ്ഞതിന് ഭാഷകാരൻ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ അങ്ങനെ വർത്തമാനകാലത്തുള്ള വ്യക്തികളെ ആരും ഉദാഹരണമായിട്ട് എടുക്കാത്തത്. ഇക്കാലത്ത് ചില സിദ്ധന്മാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചിലത് പറയുന്നുണ്ട്, ചിലർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്, മന്ത്രസിദ്ധന്മാരും മറ്റുമൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതാരെന്ന് പറയുന്നില്ല, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയും. തൻ്റെ കാര്യം പറയുന്നില്ല, താനൊരു സിദ്ധനാണ് ആ കാര്യവും പറയുന്നില്ല. എല്ലാം ശ്രുതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതും ഈശ്വര പ്രോക്തം എന്നുള്ള രീതിയിൽ. അപ്പം ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധിയുണ്ട്, പിന്നെ വേറെ ശരീരം ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന അർത്ഥമില്ല. കാരണം ഇത് നമ്മുടെ ബുദ്ധിയുടെ വിഷയമായ കാര്യങ്ങളല്ല ചർച്ച ചെയ്യുന്നത്, ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ. അപ്പം നമ്മുടെ യുക്തികളുപയോഗിച്ചിട്ട് ഇതിൽ കൂടുതൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. യുക്തിയുടെ വിഷയമല്ല ഇവിടെ പറയുന്നത്. ഇതൊന്നും ഒരിക്കലും യുക്തി കൊണ്ട് തെളിയിക്കാനും പറ്റത്തില്ല. ജന്മത്തിന് മുമ്പ് പിന്നെ ഒരാൾക്ക് പല ജന്മം, ഒരിക്കലും നമുക്ക് യുക്തി കൊണ്ടൊന്ന് സമർത്ഥിക്കാൻ പറ്റത്തില്ല. ശ്രുതികൊണ്ട് സ്മൃതികളുമുണ്ട്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് മറ്റ് ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. നമ്മുടെ ശ്രുതി അംഗീകരിക്കുന്നുണ്ടോ ഇതിനെ സ്വീകരിക്കുക. ശ്രുതി അംഗീകരിക്കുന്നില്ലേ തള്ളിക്കളയുക. അപ്പോൾ അതെവിടെ വരും? അത് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ശ്രുതി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രുതി ഈശ്വര പ്രോക്തമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ ആ വിശ്വാസമുള്ളവർക്ക് സ്വീകരിക്കാം, വിശ്വാസം രക്ഷിക്കും എന്നല്ലേ പറയുന്നു. അപ്പോൾ വിശ്വാസം അത് സ്വീകരിക്കുക. അതിനെ പിന്നെ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനും പറ്റത്തില്ല. വിശ്വാസം എന്ന് പറയും. അതുകൊണ്ട് ഈ അടുത്ത് പറയും, തത്വത്തെ കുറിച്ച് പറയുമ്പം ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത തത്വത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ യുക്തിയും അനുഭവം എല്ലാം ചർച്ച ചെയ്യാൻ പറ്റും. മറിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകും, പ്രമാണ വിഷയത്തിലേക്ക് പോകുമ്പം അവിടെ ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അനുഭവമോ യുക്തിയോ ഒന്നും അവിടെ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുമുണ്ട്. ശങ്കരാചാര്യരുടെ ദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കും. ഒരു ഭാഗത്ത് ശങ്കരാചാര്യർ കേവല വിശ്വാസിയാണ്, വിശ്വാസമല്ല അവിടെ വേറൊന്നുമില്ല. അദ്വൈതത്തെ പ്രതിപാദിക്കുന്നതും ആ കേവല വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ്, ശ്രുതി എന്നുള്ളൊരു വിശ്വാസം. മറിച്ച് തത്വചിന്താപരമായി വരുമ്പോൾ അവിടെ യുക്തി അനുഭവത്തെ അവിടെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ആധുനിക കാലത്തുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പൂർവ്വഭാഗം സ്വീകരിക്കാൻ പ്രയാസം. വിശ്വാസത്തിൻ്റെ ഭാഗം, ശ്രുതിയുടെ ഭാഗം, അതുകൊണ്ട് അവർ ആ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായി അവഗണിച്ച് ഇവിടുന്ന് എന്നിട്ട് കേവലം അനുഭവത്തിൻ്റെയും യുക്തിയുടെയും വെളിച്ചത്തിൽ അദ്വൈതം എന്താണെന്ന് ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് വർത്തമാനകാലത്തിൽ ആൾക്കാർക്കും ഈ അദ്വൈത സത്യം സ്വീകാര്യമായിരിക്കുന്നു. അത് ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, അതിനാരും അംഗീകരിക്കില്ല. അതുകൊണ്ടല്ല, അത് അനുഭവ യുക്തികളോട് ചേർത്ത് അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം അത് സ്വീകരിക്കുന്നത്. ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവർ. ഇന്നത്തെ സമൂഹത്തിലും വിശ്വാസമുള്ളവരുണ്ട്. അവരോടത് പറഞ്ഞാൽ മതി, അതിൻ്റെ പൂർവ്വഭാഗം പറഞ്ഞാൽ മതി. ആ പൂർവ്വഭാഗം ബന്ധപ്പെട്ട് കിടക്കുന്നതോ അത് ശങ്കരാചാര്യ സ്വന്തമല്ല. പൂർവ വേദത്തിൻ്റെ തന്നെ പൂർവ്വഭാഗമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് വേദപ്രമാണവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നുവെച്ചാൽ പൂർവ്വമീമാംസയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പൂർവ്വമീമാംസകരുടെ ആ വേദപ്രമാണത്തെ ശങ്കരാചാര്യരും അങ്ങ് സ്വീകരിച്ചു. വേദം പ്രമാണമാണ്, അനധികത അബാധിതമായി അർത്ഥത്തെ വെളിപ്പെടുത്തുന്ന പ്രമാണമാണ്. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് വന്നു. പിന്നെ അതിനോട് ഈ യുക്തിവിചാരം കൂടെ കൂട്ടിച്ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രുതി പ്രമാണത്തെ വിട്ടിട്ട് നമ്മുടെ യുക്തി കൊണ്ട് ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, സാധ്യമല്ല. ഏത് കാര്യത്തെക്കുറിച്ച്? പൂർവജന്മം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതിനെ വിശ്വാസത്തിന് വിടുക. അപ്പൊ ഇവിടെ ഇതാണ് ചോദ്യം വരുന്നത്. അധികാര പുരുഷന്മാർക്ക് പല ശരീരമുണ്ടെന്ന്. അതുമാത്രമല്ല, ഒരു ശരീരത്തിലിരുന്നുകൊണ്ട് പല ശരീരം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. രണ്ടിടത്തും പ്രശ്നം വരും. മുമ്പോ പ്രാരബ്ധഫലമായിരിക്കുന്ന ഈ ശരീരത്തിലിരുന്നു കൊണ്ട് പുതിയ കർമ്മത്തെ സമ്പാദിച്ചിട്ടാണോ പല ശരീരം സ്വീകരിക്കുന്നത്? അതോ അതും പ്രാരബ്ധ അധീനമാണ്, മുൻകൂട്ടി തന്നെ പ്രാരബ്ധത്തിൻ്റെ ഭാഗമായി അതും തീരുമാനിക്കപ്പെട്ടതാണോ എന്നുള്ള പ്രാരബ്ധ അനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിന് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? പ്രാരബ്ധ സത്യമല്ല, അസത്യമാണ്. അസത്യമായ ഒരു ശരീരമോ ഒന്നിൽ കൂടുതൽ ശരീരമോ വരുന്നതിന് ദോഷമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ അവ്യവസ്ഥിതി വരുമോ? ഒരാൾക്ക് പല ശരീരങ്ങൾ വരിക, അത് വരത്തില്ല. കാരണം ഇതൊക്കെ ശരിയായ വ്യവസ്ഥിതിക്കനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടത് ഈശ്വര നിശ്ചയമാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ നമ്മുടെ ബുദ്ധി അങ്ങോട്ട് കടത്താൻ പറ്റില്ല, ചോദ്യം ചെയ്യാനും പറ്റത്തില്ല. പിന്നെ തത്വജ്ഞാനത്തിന് ശേഷം അവിടെ ഭാഷകാരൻ തറപ്പിച്ച് പറയുന്നുണ്ട്, തത്വജ്ഞാനത്തിന് ശേഷം പ്രാരബ്ധനാശം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ശരീരം നശിക്കുക. പിന്നെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ഇനി വേറൊരു ശരീരം ഉണ്ടാകുമോ? കാരണം ഈ ശരീരം നശിക്കുന്നതോടുകൂടി തീർന്നെന്ന് പറയുക, മരണത്തോടുകൂടി വിദേഹ കൈവല്യം, മുക്തി. പിന്നെ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഈ മരണത്തിന് ശേഷം വീണ്ടും ശരീരം ഉണ്ടാകുമോ എന്നുള്ള ആശയം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ, അങ്ങനെ ഒന്നില്ല. ഇത് കേവലം പ്രാരബ്ധമാണ്, ഇത് തന്നെ അസത്യമാണ്, ഇത് തീർന്നാൽ എല്ലാം തീർന്നു. അപ്പോ തത്വജ്ഞാനിക്ക് സമാധാനിക്കാൻ വകയുണ്ട്. ഇനിയൊരു ശരീരം, അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. ഇത് തന്നെ അസത്യമാണ്, മരിച്ചാൽ മാത്രമാണ്. അത് പ്രാരബ്ധത്തിനനുസരിച്ച് സ്വാഭാവികമായി സംഭവിച്ചോളൂ. അതുകൊണ്ടത് എന്ത് സംഭവിക്കും, അതിനുവേണ്ടി എന്ത് ചെയ്യണം, അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, അതെങ്ങനെയായിരിക്കും, ഭീകരമായിരിക്കുമോ സുഖമായിരിക്കും, ഇങ്ങനെയുള്ള യാതൊരു ആശങ്കകൾ തത്വബോധത്തിൽ പ്രസക്തമാകുന്നില്ല. അങ്ങനെ യാതൊരു പ്രശ്നമില്ല, അത് സ്വാഭാവികമായി സംഭവിച്ചോളൂ. എങ്ങനെ, ഏത് രീതിയിലായാലും ശരി, അനുകൂലമായിട്ടായാലും ശരി, പ്രതികൂലമായിട്ടായാലും ശരി. അപ്പോൾ അതുകൊണ്ട് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചിന്തനായി പോകാൻ പറ്റും, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഇങ്ങനെ അജ്ഞാനം കൊണ്ടുവരുന്ന വ്യാകുലതകൾ അതുണ്ടാകത്തില്ല. അജ്ഞാനകൃതമായ വ്യാകുലത, തത്വഗ്രഹണം കൂടാതെ വരുന്ന ഒരു സാധാരണ മനുഷ്യന്റെ വ്യാകുലതകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ തത്വജ്ഞാനിക്ക് വ്യാകുലത ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അജ്ഞാനകൃതമായ വ്യാകുലതകൾ സാധാരണ മനുഷ്യനെ പോലെ ഇല്ല. ആ അജ്ഞാനകൃതമായ വ്യാകുലതകളാണ് അയാളെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. അതിനാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് അജ്ഞാനകൃതമായ വ്യാകുലതകളൊന്നുമില്ല, വിഭ്രാന്തികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ശേഷിക്കുന്നതും അതിനാണ് പറയുന്നത് പ്രാരബ്ധം. അത് അസത്യമാണെന്നും അത് തന്നെ ബാധിക്കുന്നില്ലെന്നും എല്ലാം ഉള്ള ബോധമുള്ളത് കൊണ്ട് അത് പ്രശ്നക്കാരനല്ല. അത് പിന്നെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോ അല്ലെങ്കിൽ പിന്നെ തത്വജ്ഞാനവും നിഷ്പ്രയോജനമായി. തത്വജ്ഞാനം ഉണ്ടായി, വീണ്ടും അയാൾ അസ്വസ്ഥനാണ്, വ്യാകുലതകളുണ്ട്, കഷ്ടപ്പാടുണ്ട്, എല്ലാം ശരീര താതാത്മ്യം കൊണ്ടൊരു അജ്ഞനും സംഭവിക്കുന്നത് പോലെ എന്നെ സംഭവിക്കുന്നു എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ അത് പ്രയോജനമില്ലാത്തതായി തീരും. അത് പ്രയോജനമില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ മുക്തി എന്ന് പറയുന്നത് അർത്ഥമില്ലാതെ. അപ്പോൾ ഇവിടെ ജീവൻ മുക്തി എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ആ തത്വജ്ഞാനിയെ ബാധിക്കാതിരിക്കും. അജ്ഞാനകൃതമായ ഒരു ബന്ധനവും അവിടെയില്ല, പ്രാരബ്ധമൊട്ട് ബന്ധനവുമില്ല എന്നുണ്ട്. അത് അസത്യമാണ്. അപ്പോൾ തത്വജ്ഞാനത്തിൽ അവിടെ പൂർണ്ണമായ വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് ആ ജ്ഞാനത്തിൻ്റെ ദൃഢബോധം അതിൽ തത്വജ്ഞാനിക്ക് പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു ശത്രുവല്ല, ലോകം ഒരു ശത്രുവല്ല. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് ദുഃഖമാണോ, ദുഃഖ നിവൃത്തി ഉണ്ടാവണം, സാധാരണ അതിനാണല്ലോ ഇതല്ല, ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് ദുഃഖ നിവൃത്തി സംഭവിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ താൻ നിത്യ നിവൃത്തനാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയുള്ള അഭ്യാസങ്ങൾ, സമാധി പോലെയുള്ള അഭ്യാസങ്ങളൊന്നും കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിവർത്തിക്കേണ്ടതായ ദുഃഖം ശേഷിക്കുന്നു. അതുകൊണ്ട് നിവർത്തിക്കേണ്ട ദുഃഖം എവിടെയാണ് ശേഷിക്കുന്നു? ഇതിനോട് താതാത്മ്യപ്പെട്ടിട്ട് ദുഃഖമാണെന്ന് കരുതുന്നവനാണ്. ഇപ്പൊ പ്രാരബ്ധമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ദുഃഖം നിവർത്തിച്ചവന് വീണ്ടും ദുഃഖം നിവർത്തിക്ക് വേണ്ടി ഉപായം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംബന്ധമായി പോകും. വീണ്ടും ദുഃഖ നിവൃത്തിക്ക് വേണ്ടി പ്രവർത്തിച്ച അയാൾ വീണ്ടും അയാൾ ദുഃഖം നിവർത്തിച്ചിട്ടില്ല എന്നേ വരത്തുള്ളൂ. അപ്പൊ തത്വജ്ഞാനാത്മുക്തി എന്ന് പറയുന്ന അർത്ഥമില്ലാതായി പോകും. അപ്പൊ ശരീരനാശത്തോടുകൂടിയുള്ള മുക്തി എന്ന് പറയുന്നത് പ്രാരബ്ധക്ഷയം, ഇത്രയേ ഉള്ളൂ. അത് ക്ഷയിക്കണമല്ല, അത് ക്ഷയം മാത്രം. അവിടെ അവിവേകകൃതമായിട്ടുള്ള ഒരു ബന്ധനവും തത്വജ്ഞാനിയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ നിവൃത്തിക്കുള്ള യാതൊരു ഉപായവും തത്വജ്ഞാനി അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല, പരിശീലിക്കുന്നില്ല, യാതൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ആ തത്വജ്ഞാനം കൊണ്ട് തന്നെ അയാൾ കൃതകൃത്യനായിരിക്കുന്നു. അത് കൃതകൃത്യത എന്ന് പറയുന്നത്, ജീവൻ മുക്തി എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. മരണശേഷം പിന്നെ വിദേഹം മുക്തിയാണ്. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ പിന്നീട് ഒരഭ്യാസത്തിനും പോകാതിരിക്കും. യാതൊന്നിനും തന്നെ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് പ്രാരബ്ധം എന്നുള്ള കാര്യത്തെ ഇവിടെ വിശദീകരിക്കുന്നത്. അത് അധികാരപുരുഷന്മാരിലായാലും ശരി, അതാ സത്യമാണ്. ഈശ്വര നിയോഗമനുസരിച്ച് അങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് അവസാനം പറയും എന്താണ്, ഇനി അതിനെക്കുറിച്ച് ഉള്ള വ്യക്തത എന്ന് പറയുന്നത് എന്താണ്? തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരാളുടെ ബോധമാണ്. അത് ഒരാളുടെ ബോധം എന്ന് പറയുന്നത് വേറൊരാൾക്ക് എങ്ങനെ വ്യക്തമാകുന്നു? അവനവന്റെ ബോധമേ അവനവന് വ്യക്തമാകത്തുള്ളൂ. മറ്റൊരാളുടെ ബോധത്തെ നമുക്ക് ഊഹിക്കാനേ പറ്റും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അയാൾ ചിന്തിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും അയാളുടെ അറിവ്. ഇത് പറയുന്നത് അവനവന്റെ ബോധത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് അവനവന്റെ ബോധത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു ബോധമില്ലാത്ത ഒരാൾ തത്വജ്ഞാനിയെ കുറിച്ചുള്ള ആശങ്കകൾ, അത് അങ്ങനെ ആകത്തില്ല, ഇങ്ങനെ ആകത്തില്ല, പ്രാരബ്ധമുണ്ടെങ്കിൽ അത് ഇങ്ങനെ വരത്തില്ല എന്നൊക്കെ ആശങ്കിക്കുന്നതിൽ ഒരർത്ഥമുണ്ട്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നൊരു ആശങ്കയാണ്, യതിഹി ഉപയുക്തേ സകൃത് പ്രവൃത്തേ കർമ്മണി. സകൃത്പ്രവൃത്തമായ കർമ്മം എന്ന് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. പ്രാരബ്ധം എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാലും ശരി, അത് തത്വജ്ഞാനിയെ സംബന്ധിച്ചാലും ശരി, ബോധമില്ലാത്തവനെ സംബന്ധിച്ചാലും ശരി, അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് പ്രവൃത്തമായി കഴിഞ്ഞു. അത് ഒരു തവണ പ്രവർത്തിച്ചാൽ മതി, പിന്നെ വീണ്ടും പ്രാരബ്ധം പ്രവർത്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആ പ്രാരബ്ധം എന്ന് പറയുന്നത് ശരീരത്തിന് ഹേതുവായ കർമ്മമാണ്. മാതാപിതാക്കളിലൂടെ ഈ ശരീരം ലഭിക്കുന്നതിന് ഒരു ജീവന് കാരണമായ കർമ്മമാണ്. ജ്ഞാനിയായാലും അജ്ഞാനിയായാലും അത് സകൃത്പ്രവൃത്തമായി എന്ന് വെച്ചാൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി പ്രാരബ്ധം പുതുതായിട്ടൊന്നും സംഭവിക്കാനില്ല. പക്ഷെ നമ്മൾ സാറിന് എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു പറയൂ, അതെന്റെ പ്രാരബ്ധമായിരുന്നു താൻ ചെയ്തത് എന്ന് പറയും. താൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെങ്കിൽ പറയും, അത് ഞാൻ വളരെ വിവേകപൂർവ്വം പ്രവർത്തിച്ചാണ്, അത് പ്രാരബ്ധമല്ല. എന്തെങ്കിലും അബദ്ധം പറ്റുകയോ എന്തെങ്കിലും വേണ്ടാതെയെന്നും ചെയ്യുകയോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയും, എന്റെ പ്രാരബ്ധമാണ്, നിങ്ങൾ എന്നെ കുറ്റക്കാരനാക്കരുത്, ഇതല്ല പ്രാരബ്ധം. പ്രാരബ്ധം എന്ന് പറയുന്നത് സകൃത് പ്രവൃത്തമായി കഴിഞ്ഞു. ശരീരത്തിന് ഹേതുവായ കർമ്മം, പിന്നെ ആ പ്രാരബ്ധത്തിൽ പിന്നെ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഓരോന്ന് ചെയ്യുന്നു, തല്ലുവാങ്ങുന്നു. ഇതൊക്കെ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അവിടെ അവൻ ചെയ്യുന്നത് അവൻ്റെ ബുദ്ധി, അവൻ്റെ കർണങ്ങൾ, അവൻ്റെ പൗരുഷം എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇത് അടുത്തൊരു പ്രാരബ്ധത്തിന്, പ്രാരബ്ധ ശരീരത്തിന് കാരണമായിത്തീരും. ഇത് പ്രാരബ്ധമല്ല, ഇത് ആഗാമിക്ക് കാരണമായിത്തീരുന്ന പൗരുഷകർമ്മങ്ങളാണ്. ഈ പ്രവൃത്തി കൊണ്ട് തനിക്ക് ഈ ജന്മത്തിൽ ഒരു ശരീരത്തെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ഈ ശരീരം ഇരിക്കുകയും ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറൊരു ശരീരം ഉണ്ടാവാം. അപ്പൊ തനി ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളൊന്നും പ്രാരബ്ധമാണ്. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. പ്രാരബ്ധം പ്രവർത്തിച്ചു കഴിഞ്ഞു, പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ എന്താണോ പൗരുഷം, തൻ്റെ ദേഹാത്മബുദ്ധി കൊണ്ട് ഇച്ഛ, ജ്ഞാനം, കൃതി ഇതെല്ലാം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. പൗരുഷകർമ്മങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത്. അതില് ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ഈ ശരീര പ്രാപ്തിക്ക് ഹേതുവായിരിക്കുന്ന കർമ്മമാണ് പ്രാരബ്ധം. അതുകൊണ്ടാണ് സകൃത് പ്രവൃത്തി, അത് സംഭവിച്ചു കഴിഞ്ഞു. തത്വജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി, അതുകൊണ്ട് പൗരുഷകർമ്മങ്ങളെ പ്രാരബ്ധം എന്ന് പറയുന്നു. പൗരുഷം തന്നെയാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ആ പൗരുഷകർമ്മങ്ങൾ വീണ്ടും ഒരാഗാമി കർമ്മത്തിന് കാരണമായി, അതിൽ നിന്ന് അത് സഞ്ചിതമായി, അതിൽ നിന്ന് വീണ്ടും ഒരു ശരീരത്തിന് കാരണമായി വരുമ്പോൾ പറയാം അത് പ്രാരബ്ധമാണ്, പ്രാരബ്ധ കർമ്മമാണ്, പ്രാരബ്ധ ശരീരമാണെന്ന് പറയും. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ അവിടെയും പൗരുഷകർമ്മം തന്നെ. എന്നുവെച്ചാൽ അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. ഉള്ളിൽ ഇച്ഛ വരുന്നു, ബോധം വരുന്നു, പ്രവർത്തിക്കുന്നു. അല്ലാതെ ഇച്ഛയും ബോധവും ഒന്നുമില്ലാതെ പ്രവർത്തിക്കാൻ അത് ജഡമല്ല. നമ്മൾ ജഡമെന്ന് കരുതുന്ന വസ്തുക്കളിൽ പോലും അവിടെ അതിൻ്റെ പിന്നിൽ പോലും ബോധം പ്രവർത്തിക്കുന്നു. പ്രകൃതി ശക്തികളുടെ പിന്നിൽ പോലും ഇവിടെ അദ്വൈത ഇതനുസരിച്ച് അവിടെ ദേവതാശക്തികൾ എന്ന് പറയുന്ന ചൈതന്യം പ്രവർത്തിക്കുന്നു. പക്ഷെ നമുക്ക് ജഡമായിട്ട് അനുഭവപ്പെടുന്നു. അതിനൊന്നും നമ്മളെ പോലെ പ്രതികരണമില്ലാത്തതുകൊണ്ട്, ജീവന്റെ പ്രതികരണം കാണാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് ജഡമാണ്. അവിടെയുണ്ട്. അതാണ് ഇവിടെ ഈ പറയുന്ന അധികാര പുരുഷന്മാരൊക്കെയാണ് അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വായുവിനെ വീശുന്നതും ജലത്തൊഴുക്കുന്നതും അഗ്നിയെ ജ്വലിപ്പിക്കുന്നതും ഒക്കെ അധികാര പുരുഷന്മാരെന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞതനുസരിച്ച് ഈശ്വര പുരുഷന്മാരെന്ന് അവിടെ പോലും ഉണ്ട്. ജ്ഞാന ഇച്ഛാകൃതികളെല്ലാം ഉണ്ട്. തത്വജ്ഞാനിയിലായാലും ശരി, പ്രവൃത്തി സംഭവിക്കുന്നു, അവിടെയും ജ്ഞാന ഇച്ഛാകൃതികളെല്ലാം. ഇത് തത്വജ്ഞാനിയുടെ കാര്യം പറയുകയാണ്, അല്ലാത്തവരുടെ കാര്യമാണ്. അല്ലാത്തവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ആരാ ഉദ്ദേശിക്കുന്നു? മനോനിരോധം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ നിരോധിച്ചിരിക്കുന്നവരെയും മറ്റും കാര്യങ്ങളും പറയും. തത്വജ്ഞാനിയുടെ കാര്യം പറയും. അപ്പൊ അവരുടെയൊക്കെ ഒരാളുടെ മനസ്സ് പ്രവർത്തിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അത് വേറെ വിഷയമാണ്. പല ബോധവും പൗരുഷവും എല്ലാം നിലനിൽക്കുന്ന ഒരു ജ്ഞാനി പ്രവർത്തിക്കുമ്പോഴും ഒരു അജ്ഞാനി പ്രവർത്തിക്കുമ്പോഴും അവിടെ വ്യത്യാസമുണ്ട്. പ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്. അതാണ് പശുവാദി വിശ്വാദിശേഷ. പക്ഷെ പിന്നെ വ്യത്യാസം എന്താണ്? അവിടെ ദേഹ താതാത്മ്യം സംഭവിക്കുന്നു. അത് വ്യത്യാസമാണ്. ഞാൻ അഗ്നി ദഗ്ധകർമാണി എന്ന് പറയുന്ന അവിടുത്തെ വ്യത്യാസം. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ആഗാമി കർമ്മങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, മറ്റൊരു പ്രാരബ്ധ ശരീരത്തിന് കാരണമാകുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്ന അധികാര പുരുഷനും ഒരു തത്വജ്ഞാനിയും തമ്മിൽ എന്താ വ്യത്യാസം? തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ കർമ്മ നിയമം അനുസരിച്ച്, അതും ഈശ്വര നിയമം തന്നെ. ഇവിടെയൊക്കെ ഇതിന്റെ നിയന്താവായി സ്വീകരിച്ചിരിക്കുന്നത് തത്വജ്ഞാനിയോ അധികാര പുരുഷന്മാരോ ഒന്നുമല്ല, അതിനും അപ്പുറത്താണ് നിൽക്കുന്നത് ഈശ്വരൻ. ഈശ്വരീയ നിയമം, പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ പിന്നിലുള്ള നിയമം, ആ നിയമത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് വെളിപ്പെടുന്ന കാര്യമാണ്. പിന്നെ ശ്രുതി വെളിപ്പെടുത്തിയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭാഷ്യകാരൻ പറയുന്നു എന്നാണ് ഭാഷ്യകാരൻ തന്നെ പറയുന്നത്. അപ്പം അത്തരമൊരു നിയമത്തിന് വിധേയമായി തത്വജ്ഞാനി സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശരീരമേ ഉള്ളൂ. എന്താണ് ആ ശരീരത്തോട് താതാത്മ്യപ്പെടുന്നില്ല, ആ ശരീരം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു, എന്താണ് പരമാർത്ഥമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ തത്വജ്ഞാനിയുടെ ജ്ഞാന ഇച്ഛാകൃതികളൊന്നും തന്നെ മറ്റൊരു പ്രാരബ്ധ ശരീരത്തിന് വീണ്ടും കാരണമായി തീരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അധികാര പുരുഷന്മാരിൽ അങ്ങനെ പല ശരീരങ്ങളുണ്ടെങ്കിൽ അത് ഒരു പ്രാരബ്ധം കൊണ്ട് സംഭവിച്ചതാണ്. രണ്ടു മൂന്ന് പ്രാരബ്ധങ്ങളല്ല, ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുമ്പോൾ ഒരു പ്രാരബ്ധമായിട്ട് പല ശരീരങ്ങളുണ്ടായി. ആ തത്വജ്ഞാനിക്കുണ്ടാകുമോ? നിങ്ങൾ നേരെ ഈശ്വരനെ കൊണ്ട് ചോദിക്കും, ദൈവത്തിനോട് ചോദിക്കും, തത്വജ്ഞാനം എനിക്കുണ്ടായി, എനിക്കിനി എത്ര ശരീരമുണ്ട്? ഭക്ഷ്യകാലം പറയുന്നതനുസരിച്ച് ഈശ്വര നിയോഗമനുസരിച്ച് സംഭവിക്കുന്ന കാര്യം. അപ്പം ഈശ്വര നിയോഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണോ അവിടെ തത്വജ്ഞാനിക്ക് അകാര്യത്തിൽ സംശയമൊന്നുമില്ല. അധികാരപുരുഷനും സംശയമില്ല. അധികാരപുരുഷനറിയാം എന്താ പല ശരീരമുണ്ട് എന്നുള്ളത്. ഈ ഭേദമൊക്കെ എങ്ങനെ വരുന്ന കാരണം, ഇവിടെ പ്രാണിഭേദം പലതരത്തിലേ, മനുഷ്യരുണ്ട്, ദേവന്മാരുണ്ട്, അക്ഷരക്ഷര കിന്നര ഗന്ധർവന്മാരുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവ മനുഷ്യ ഭേദം ഉള്ളതുപോലെ തന്നെ ഇവിടെ അധികാര പുരുഷനും തത്വജ്ഞാനി എന്നുള്ള ഭേദമുണ്ട്. ഇത് വ്യക്തമായി മനസ്സിലാക്കാം. അധികാര പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യം തത്വജ്ഞാനിയിലും തത്വജ്ഞാനിയെ കുറിച്ച് പറഞ്ഞ കാര്യം അധികാര പുരുഷന്മാരും കൊണ്ടിട്ട് ആകെ കൂടി കുഴച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന അർത്ഥമില്ല. നമ്മുടെ ഭാഷക്കാരത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാരബ്ധം കൊണ്ട് തന്നെയാണ് പല ശരീരം ഉണ്ടായാലും ഒരു ശരീരം ഉണ്ടായാലും. അക്കാര്യത്തിൽ തത്വജ്ഞാനിയെ സംബന്ധിച്ച് ആ വിഷയത്തിൽ സംശയമൊന്നുമില്ല. ആ തത്വബോധം ഇല്ലാത്തവന് സംശയം ഉണ്ടാവും. അതിന് പരിഹാരം എന്ന് പറയുന്നു ആ തത്വബോധം തന്നെ, വേറെ പരിഹാരമൊന്നും. കാരണം ജ്ഞാനം മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കൂ. അത് ഞാൻ അഭാവ രൂപത്തിലായാലും ശരി, വിപരീയ രൂപത്തിലായാലും ശരി, സംശയ രൂപത്തിലായാലും ശരി, അതിന് വേറെ വഴിയൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഏതി ഉപയുക്തേ സകൃത് പ്രവൃത്തേ കർമ്മണി. ഉപയുക്തമായി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ കർമ്മം ഒരു ശരീരത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞു, ഉപയോഗിച്ചു അതിനെ. ഉപയുക്തമായി കർമ്മം, ഇവിടെ കർമ്മം ഉപയുക്തമാകുന്നത് ശരീര സൃഷ്ടിയിലൂടെയാണ്. ജീവന്റെ സംസ്കാര രൂപത്തിലിരിക്കുന്നതാണ് കർമ്മം. ശരീരം വരുന്നതോ ഗർഭത്തിലാണ് ശരീരം കിട്ടുന്നത്, മാതൃഗർഭത്തിൽ. അപ്പോൾ അവിടെ കർമ്മ ഉപയുക്തമായി. തത്വജ്ഞാനിയായാലും ശരി, വാമദേവനായാലും അങ്ങനെയാണ്. വാമദേവന്റെ കാര്യം പറഞ്ഞു, അവിടെ ഒരു ശരീരം വന്നത് മാതൃഗർഭത്തിൽ തന്നെ. അതാണ് പ്രാരബ്ധ കർമ്മത്തിന്റെ വിനിയോഗം എന്ന് പറയുന്നത്. കർമാന്തരം ദേഹാന്തര ആരംഭ കാരണം ആവിർഭവേ, ഇവിടെ ഒരു ആശങ്കയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടായിക്കഴിഞ്ഞു, ജനിച്ചു, അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ആ ശരീരത്തിൽ നിന്ന് ആ പ്രാരബ്ധ കർമ്മഫലമായി കിട്ടിയിരിക്കുന്ന ആ കർമ്മത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങളനുഷ്ഠിച്ച് ആ കർമ്മത്തിൽ നിന്ന് ഇനി മറ്റൊരു ശരീരം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഇവിടെ രണ്ടുദാഹരണം തന്നു. ഒന്ന് സുലഭയുടെ ഉദാഹരണം, മറ്റൊന്ന് അവാന്തര തമസിനെ പോലെയുള്ള ഉദാഹരണം. അവാന്തര തമസിനും മറ്റും സംഭവിച്ച എന്താണ്? പല പല ശരീരങ്ങളുണ്ടായി. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു പ്രാരബ്ധ ശരീരത്തിലിരുന്നു കൊണ്ട് താൻ ചെയ്ത കർമ്മത്തിൽ നിന്നും സമ്പാദിച്ച ഒരു കർമ്മം കൊണ്ടുണ്ടായതല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പം വരുമെന്നാണ്. സുലഭയ്ക്കും വേറൊരു ശരീരം കിട്ടി. അപ്പോൾ അവിടെയും സുലഭ എന്താണ്? അവിടെ അജ്ഞാനം കൊണ്ട് മറ്റൊരു ശരീരത്തോട് താതാന്യം പ്രാപിച്ചത്. വേറൊരു ശരീരം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമുണ്ട്, അജ്ഞാനം കൊണ്ട് താതാന്യം പ്രാപിക്കുക എന്നാണ്. ഒരു ശരീരത്തോട് അല്ല, ശരീര ജന്മം ശരീരധാരണം എന്ന് പറയുന്നതിന് ദേഹാത്മബുദ്ധിക്ക് അപ്പുറം വേറെ ഒരർത്ഥമില്ല എന്ന് ഭാഷ്യകാലം പറഞ്ഞിട്ടുണ്ട്. ജന്മം എന്ന് പറയുന്നതിന് അത്രേ അർത്ഥമുള്ളൂ, ഗീതാഭാഷ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും നമുക്ക് സംശയിക്കാം, എന്താണ് അവിടെ അപാന്തര തമസ്, ജന്മത്തിലിരുന്ന് കർമ്മങ്ങളൊക്കെ ചെയ്ത് അതുകൊണ്ട് അയാൾക്കൊരു പുതിയ ശരീര താതാത്മ്യം വന്നു. ഇവിടെ സുലഭ തൻ്റെ ഒരു ശരീരത്തിലിരുന്നു, എന്നിട്ട് മറ്റൊരു ശരീരത്തിൽ പോയി താതാത്മ്യത്തെ പ്രാപിച്ചു. അതെങ്ങനെ സംഭവിച്ചു? രണ്ടിടത്തും ഈ ശരീരത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി, പ്രാരബ്ധം കൊണ്ട്. രണ്ടു ഉദാഹരണങ്ങളും അങ്ങനെ എടുക്കാൻ പാടില്ല. അവിടെ അപാന്തര തമസിന്റെ ഒന്നും കാര്യത്തിൽ അത് പറയുന്നില്ലെങ്കിലും സുലഭയുടെ കാര്യത്തിൽ സുലഭ തന്നെ പറയുന്ന എന്താണോ, ഞാൻ താമര ഇലയില്ല നിറത്തുള്ളി പോലെയാണ് നിന്നിലിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഒരു താതാത്മ്യം പെട്ടിട്ടില്ല. പക്ഷെ ജനകന് സംശയമുണ്ടായിരുന്നു, എന്താ ഇത് വല്ല മന്ത്രവാദവും വല്ലതുമാണോ എന്നെ കാണിക്കുന്നു, വല്ല വശീകരണ വിദ്യ വല്ലതുമാണോ? ഭാഷകാരം ഇവിടെ സമാധാനം പറയണത് അങ്ങനെയെന്നുള്ള കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് തന്നെ എന്താണ്, ആ ഉപാത്ത ദേഹം, ഏതൊരു കർമ്മമാണോ വർത്തമാന സുലഭയുടെ ശരീരത്തിന് കാരണമായിരിക്കുന്നത് ആ പ്രാരബ്ധ ഫലമായിട്ടുള്ളതാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുലഭ എന്ന് പറയുന്നത് പെർഫെക്റ്റ് മുക്തയാണെന്നാണ് ഭാഷകാരൻ പറയുന്നത്. അവിടെ പിന്നെ ന്യൂനതയൊന്നുമില്ല. അപാന്തര തോമസ്, വ്യാസൻ ഇവരെല്ലാം പൂർണ്ണ മുക്തന്മാരാണ്. അപ്പൊ അങ്ങനെ ഒരു പൂർണ്ണമുക്തിയുള്ള ഒരാളിനെ സംബന്ധിച്ച് അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു, സുലഭയിലെങ്ങനെ സംഭവിച്ചു, അവാന്തര ഇവിടേക്ക് ഒരു സമാധാനമുള്ളൂ. ശ്രുതി സ്മൃതി പ്രമാണങ്ങളനുസരിച്ച് അത് ഈശ്വര നിയോഗം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ ശരിക്കും അറിയാമെന്നുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ ജനകൻകൾ നീ വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അയ്യോ നീ എന്താ കാണിച്ചത്? അത് ആ സങ്കരമാണോ ഈ സങ്കരമാണോ മറ്റേ സങ്കരമാണോ എന്നും പറഞ്ഞു വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലേശം കുറവുണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് സുലഭം. അതിന് തെളിവായിട്ടാണ് ഭാഷകാരൻ ഈ രണ്ട് ഉദാഹരണങ്ങളും പറയുന്നത്. എന്താണ് അത്? ഉപാത്ത ഉപയുക്തെ സകൃത് പ്രവൃത്തി കർമ്മണി കർമാന്തരം ദേഹാരംഭകാരം. ദേഹാരംഭകാരണമായിട്ടുള്ള ഒരു കർമാന്തരത്തെ ഇവിടെ ഒരിക്കലും ആശങ്കിക്കരുത്. എന്നുവെച്ചാൽ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശ്രുതി പ്രമാണത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ജന്മവും മരണവും പുനർജന്മവുമൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ സംഭവിക്കുന്ന പോലെ ദേഹാന്തര ആരംഭകാരണമായ ഒരു കർമാന്തരം അവിടെ ആവിർഭവിച്ചാൽ അജ്ഞനി സംഭവിക്കുന്ന പോലെ, അജ്ഞനായ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ ഇപ്പോൾ തന്നെ എത്രയോ ദേഹാന്തര ആരംഭ കർമ്മങ്ങൾ ആവിർഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നീ എത്രയോ കർമ്മ ജന്മങ്ങൾ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് അജ്ഞനെ സംബന്ധിച്ച് പറയുന്നു. ഇപ്പം തത്വജ്ഞാനിയായ ഞാനാണെങ്കിലോ നേരെ മറിച്ച് അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. ഇത് രണ്ടും ഒരു ആത്മാവിൽ തന്നെ സംഭവിക്കുന്നു. ഏത് കാലം വരെ അയാൾക്ക് തത്വഗ്രഹണമില്ലയോ അതുവരെ അവിടെ ജന്മാന്തര കാരണമായ കർമ്മങ്ങൾ ആവിർഭവിച്ചുകൊണ്ടേയിരിക്കും. ഏത് സമയമാണ് അയാൾ തത്വത്തെ ഗ്രഹിക്കുന്നത്, അവിടെ ഇനി ഏതെങ്കിലും ശരീരങ്ങൾ ആവിർഭവിച്ചാലും അത് ഈശ്വര നിയോഗം കൊണ്ട് മാത്രമാണ് അവിടെ ഇനി ഈ ശരീരം നശിച്ചിട്ട് വേറെ ഒരു ശരീരത്തെ സ്വീകരിച്ചാലും ശരി, ഇനി ഈ ശരീരത്തിലിരുന്നു കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശിച്ചാലും ശരി, ഇത് ബാധ കൂടുന്നത് പോലെ അല്ല. മന്ത്രവാദമോ കൺകെട്ടോ ഒന്നുമല്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ദേഹാന്തര ആരംഭകാരണം ആവിർഭവേ, മറിച്ചാണെങ്കിൽ ഇനി മറ്റൊരു ശരീരത്തെ പ്രാപിക്കുകയോ പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ലിംഗ് ആശങ്കയാം, ലിംഗ് ആശങ്കയിലാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തതോ അന്യതപ്പി അദഗ്ധബീജം കർമാന്തരം തദ്വദേവ് പ്രസജ്ജേത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തത്വജ്ഞാനി, അത് അധികാരപുരുഷനായാലും ശരി അല്ല സാധാരണ തത്വജ്ഞാനിയായാലും ശരി, ആ വർത്തമാന ദേഹത്തിലിരുന്നു കൊണ്ട് വീണ്ടും ഒരു കർമ്മത്തെ സമ്പാദിച്ചു എന്ന് പറയേണ്ടി വരും. എന്നുവെച്ചാൽ അജ്ഞനാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപാന്തര തമസ് വ്യാസനായത് തൻ്റെ കർമ്മം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ സുലഭ ജനകന്റെ ശരീരത്തിൽ കയറിയത് ബാധ കൂടിയതാണെന്ന് പറയേണ്ടി വരും തന്റെ കർമ്മം കൊണ്ട്. അത് രണ്ടും അല്ലെന്നാണ് ഇവിടെ കർമാന്തരം ആവിർഭവം എന്ന് പറയുന്നത് കർമ്മഫലം എന്നുള്ള അർത്ഥത്തിലല്ലേ? കർമാന്തരം ആവിർഭവം കർമ്മഫലം എന്നുള്ള അർത്ഥത്തിലല്ലേ? കർമാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞനിൽ സംഭവിക്കുന്നത് പോലെ മറ്റൊരു കർമ്മത്തെ ഉണ്ടാക്കുന്നു. ഇത് ഇനി കർമ്മങ്ങളെ ഇല്ല, സകൃപ്രവൃത്തമായി എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. മറിച്ചാണെങ്കിൽ എന്തുവരും, വേറൊരു കർമ്മം കൊണ്ട് സുലഭ അജ്ഞയായിട്ട് ബാധ കൂടി ഇവിടെ ജനകന്. അപാന്തര തമസ് പുനർജന്മം ഉണ്ടായി ആരായിട്ട്? വ്യാസനായിട്ട്. ആണ് കർമാന്തരം ആവിർഭയം എന്ന് പറയുന്നത്. അവരിൽ തന്നെ ഒരു പുതിയൊരു കർമ്മം ഈ ജന്മത്തിൽ ഉണ്ടായിട്ട് അത് അതിൻ്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ വേറൊരു പ്രാരബ്ധ ശരീരത്തിനത് കാരണമായിത്തീരും. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളുടെ വ്യാഖ്യാനം. എന്താണ് വാസ്തവത്തിൽ രണ്ട് സ്ഥലത്ത് സംഭവിച്ചത്? സുലഭയിൽ എന്ത് സംഭവിച്ചു, അവാന്തര തമസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടി പറയുകയാണ്. അതാണ് എന്ന് പറയുന്നു, അന്യതപ്പി അദഗ്ധ ബീജം കർമാന്തരം. ബീജം നശിക്കാത്ത കർമാന്തരം, മറ്റൊരു കർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? അത് തത്വജ്ഞാനിയുടെ പ്രാരബ്ധമല്ല, ആഗാമി കർമ്മം. അത് വരും കർമാന്തരം. തദ്വതയോ പ്രസജ്യേതേതി, വീണ്ടും വരുന്നു മറ്റൊരു കർമ്മം. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ബ്രഹ്മവിദ്യയാ പാക്ഷിക മോക്ഷഹേതുത്വം. ബ്രഹ്മവിദ്യയ്ക്ക് പാക്ഷികമായ മോക്ഷഹേതുത്വം വരും. എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ ഒരാൾക്ക് പൂർണ്ണമായ മുക്തിയെ കൊടുക്കുന്നില്ല എന്ന് വരും. എങ്ങനെ? ഇപ്പോ അവാന്തര തമസിനെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനിയാണ്, പക്ഷേ പൂർണ്ണമായും മുക്തനായില്ല എന്ന് വരും. ജീവൻ മുക്തനല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല എന്നാ ഭാഷകാരൻ പറയും. ആ ജന്മത്തിൽ ഇരുന്നു കൊണ്ടൊരു കർമ്മത്തെ സമ്പാദിച്ച് മറ്റൊരു ശരീരത്തെ സ്വീകരിച്ചാൽ അത് ശരിയാണ്. അങ്ങനെയല്ല സംഭവിച്ച, അതുകൊണ്ട് വാന്തര ദിവസം മുക്തനാണ്. സുലഭ ആ ജന്മത്തിൽ ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് താൻ ഏതെങ്കിലും ഒരു കർമ്മം സമ്പാദിച്ചിട്ട് വേറെ ശരീരത്തിൽ പ്രവേശിച്ചത് അല്ല. അപ്പോൾ ഈ രണ്ടുദാഹരണങ്ങളിലും പാക്ഷികമായ മോക്ഷമല്ല, പിന്നെയോ പൂർണ്ണ മുക്തിയാണ്. പാക്ഷികം പോലും ഇല്ലല്ലോ. മോക്ഷഹേതുത്വം എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ മോക്ഷഹേതുത്വം എന്ന് പറഞ്ഞാൽ പോരെ? പാക്ഷിക മോക്ഷഹേതുത്വം എവിടെയാണ്? അല്ല, പാക്ഷികം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പറയാൻ നമുക്ക്, അവർക്ക് ഇനി ഒരു ജന്മം കൂടെ ഉണ്ടായിരുന്നു മുക്തിക്ക്. ഒരു ജന്മം കൂടി മുക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനാണ് പാക്ഷികം എന്ന് പറയുന്നത്. പറയുകയാണ്, അവാന്തര തമസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വ്യാസനാകേണ്ട ഒരു ജന്മം ഉണ്ടായിരുന്നു വെച്ചാൽ മുക്തനായില്ല, പൂർണ്ണ മുക്തനായില്ല, അടുത്ത ജന്മത്തിൽ ശരിയാവും. സുലഭയെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. എന്താണ് ഇങ്ങനെ ഒരു സംഗതിയുടെ ചെയ്യണമായിരുന്നു, ജനകന്റെ ബാധ കൂടുക. അപ്പം പൂർണ്ണ മുക്തിയായില്ല, പാക്ഷിക ജ്ഞാനമുണ്ട്, പക്ഷെ പാക്ഷികമായ മുക്തി ചെയ്തു. അങ്ങനെ പറയാൻ പാടില്ല. ഇനി വേറെ ചേർത്ത് പറയും, അങ്ങനെ ഒരു പാക്ഷിക മുക്തി ഹേതുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് മോക്ഷമേ ഇല്ലെന്ന് വരും അല്ലേ? ജ്ഞാനം കൊണ്ടേ മോക്ഷമില്ലെന്ന് വരും. കോഴി അരയായാലും ഫുള്ളായാലും സാധനം കോഴി തന്നെ, ചിക്കൻ തിക്കൻ തന്നെയാണ്. പിന്നെ അത് ഫുള്ള് കാപ്പെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാക്ഷികമായിട്ട് മോക്ഷം ഇല്ലെന്ന് പറഞ്ഞാൽ അയാൾ മുക്തനെ ബ്രഹ്മവിദ്യ കൊണ്ട് മുക്തി സംഭവിച്ചില്ല. പിന്നെ ഇനി എങ്ങനെ, എന്തുകൊണ്ടാണ് മുക്തി സംഭവിക്കും? അപ്പോൾ അങ്ങനെയല്ല, അവിടെ വിദ്യ അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വാന്തര തമസിൻ്റെ കാര്യം പറഞ്ഞാലും ശരി, സുലഭയുടെ ജ്ഞാനം പറഞ്ഞാലും ശരി, അവിടുത്തെ ജ്ഞാനം അവിടെ പറയുന്നതനുസരിച്ചൊക്കെ സാങ്കേജ്ഞാനമാണ്. പക്ഷെ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ആരെങ്കിലും മുക്തന്മാരുണ്ടെങ്കിൽ അതെല്ലാം അദ്വൈതജ്ഞാനമാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. അദ്വൈതജ്ഞാനവും അതിൻ്റെ മുക്തിയും കുറിച്ചാണ് ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ദ്വൈതജ്ഞാനവും അതിൻ്റെ മുക്തിയും കുറിച്ചല്ല. അത് ഭാഷ്യകാരൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് അങ്ങനെ രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കും. ജനകനും പറയുന്നുണ്ട് എന്റെ ജ്ഞാനം സാങ്കേജ്ഞാനമാണ്. അപ്പോൾ ഭാഷ്യകാരം പറയുമ്പോൾ അത് സാങ്കേതികം എന്നുള്ള വിട്ടിട്ട് അദ്വൈതജ്ഞാനമായിട്ടുണ്ട്. അദ്വൈതജ്ഞാനത്തിലെ മുക്തിക്ക് ഉദാഹരണങ്ങളായിട്ട് എടുത്തിട്ടാണ് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഒന്നുകിൽ ഇവിടെ എല്ലാം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് പാക്ഷിക മോക്ഷഹേതു എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അഹേതുത്വം, ജ്ഞാനം മോക്ഷത്തിനെ കാരണമല്ല, ആശങ്കേത. അപ്പൊ ഇത് വളരെ ശരിക്കും വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എങ്ങനെയാണ് ഭാഷ്യകാരൻ ജ്ഞാനത്തെ മുക്തിക്ക് ഹേതുവായി സ്വീകരിച്ചിരിക്കുന്നത്? അതിലെന്താണ് ജീവൻ മുക്തി, എന്താണ് വിദേഹം മുക്തി, എന്തിനാണ് ഈ ഉദാഹരണങ്ങൾ കൂടെ കൊണ്ടുവന്നത്, ഏതെല്ലാം തരത്തിലാണ് പറയുന്നത്, എന്താണ് പ്രാരബ്ധകർമ്മം എന്നൊക്കെയുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കും.